അടി തമരടി കണകാലമായടി തീയമ്മേ കാച്ചിൻ്റെ ചാമം തീർന്നടി തീയമ്മേ തമരടി കണകാലമായടി തീയമ്മേ കാച്ചിൻ്റെ ചാമം തീർന്നടി തീയമ്മേ തമരടി കണകാലമായടി തീയമ്മേ കാച്ചിൻ്റെ ചാമം തീർന്നടി തീയമ്മേ കാലമായടി തീയമ്മേ കാച്ചിൻ്റെ ചാമം തീർന്നടി തീയമ്മേ മണൽ വരണ കാലമായടി തീയമ്മേ കാച്ചിൻ്റെ ചാമം തീർന്നടി തീയമ്മേ മണൽ വരണ കാലമായടി തീയമ്മേ കാച്ചിൻ്റെ ചാമം തീർന്നടി തീയമ്മേ മണൽ വരണ കാലമായടി തീയമ്മേ കാച്ചിൻ്റെ ചാമം ണടി തീയമ്മേ കാച്ചിൻ്റെ ചാമം തീർന്നടി തീയമ്മേടി തീയമ്മേ കാച്ചിൻ്റെ ചാമം തീർന്നടി തീയമ്മേ മുറിവാലൻ മീച്ചയാണടി തീയമ്മേ അങ്കമാലിക്കാരനാണടി തീയമ്മേ മുറിവാലൻ മീച്ചയാണടി തീയമ്മേ ചയാണടി തീയമ്മേ അങ്കമാലിക്കാരനാണടി തീയമ്മേ അങ്കമാലിക്കാരനാണടി തീയമ്മേ മുറിവാലൻ മീച്ചയാണടി തീയമ്മേ അങ്കമാലിക്കാരനാണടി തീയമ്മേ മുറിവാലൻ മീച്ചയാണടി തീയമ്മേ തമരടിക്കണ കാലമായടി തീയമ്മേ കാച്ചിൻ്റെ ചാമം തീർന്നടി തീയമ്മേ തമരടിക്കണ കാലമായടി